അപ്പൊ ജഗത്ത് ലോകം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? ലോകം ഭ്രാന്തിയാണെന്ന് കേട്ടാൽ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ കേട്ടാണ് മനസ്സിലാക്കുന്നത്. കേട്ടാൽ നമ്മൾ അറിയുന്ന എന്താണ്? അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേട്ടാൽ നമ്മൾ അറിയുന്ന എന്താണ്? വാക്യാർത്ഥം ഞാനും ഉണ്ടാവും. കേൾക്കുന്ന വാക്യത്തിന്റെ അർത്ഥം ഞാനും ഉണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്? വാക്യത്തിന്റെ അർത്ഥം ഞാനും ഉണ്ടായാലും അപ്പോ ഉത്പത്തി ലയങ്ങൾ ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ബാക്കി ഞാനുണ്ട്. അതിന് മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? യസ്യോത്പത്തി ലയോ നാസ്തി തത് പരം ബ്രഹ്മ എന്ന് പറയുന്നതും ഒരു വാക്യമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന അറിവ് എന്തായിരിക്കും? യസ്യോത്പത്തി ലയോ നാസ്തി തത് പരം ബ്രഹ്മ എന്ന് അത് ഒരു വാക്യമാണ്. ഈ വാക്യം കേട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അറിവ് എന്താണ്? കേൾക്കുമ്പോ നമുക്ക് അറിവുണ്ടാവുന്നുണ്ടല്ലോ. വാക്യാർത്ഥം ഞാനും ഉണ്ടാവും. സംസ്കൃതം അറിയാത്തവർക്ക് സംസ്കൃതത്തിൽ പറഞ്ഞ ബോധം ഉണ്ടാവും. എന്റെ മലയാളത്തിൽ പറഞ്ഞാൽ ഏതൊന്നിനാണോ ഉത്പത്തി നാശമില്ലാത്ത അതാണ് ബ്രഹ്മം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ബോധമുണ്ടാവും. ആ ബോധത്തിന് എന്ത് ബോധം എന്ന് പറയുന്നു? വാക്യാർത്ഥം ഞാൻ ശബ്ദബോധം. ഈ ശബ്ദബോധം ആണോ ബ്രഹ്മജ്ഞാനം? എന്തുകൊണ്ടല്ല? ജ്ഞാനം എന്ന് പറയുന്നതാണ് അനുഭവം. ജ്ഞാനത്തിനാണ് അനുഭവം എന്ന് പറയുന്നത്. ശരി, ഈ ശബ്ദത്തിന്റെ ലക്ഷ്യമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കുറിച്ച് വിശേഷിച്ച് എന്തെങ്കിലും അറിവുണ്ടാവും. അപ്പൊ പിന്നെ ഉത്പത്തിയും നാശമില്ലാത്ത ബ്രഹ്മമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി എന്ന് പറയാൻ പറ്റും. പിന്നെങ്ങനെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു? യുക്തി വിചാരത്തിലൂടെ നമ്മൾക്ക് എന്താണ് ഒരു ബോധം ഉണ്ടായിരുന്ന എന്താണ്? അത് യുക്തിയിൽ നിന്നുണ്ടാകുന്ന ബോധം. അതിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണം എന്താണ്? ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നു പൂർണമായും ശരിയല്ല എന്ന് പറഞ്ഞു. എന്താണ് വ്യത്യാസം? ഇപ്പോ ഭൂമി പരന്നായിരിക്കുന്ന എന്നാണ് നമ്മുടെ അനുഭവം. ആയിരക്കണക്കിന് വർഷം മനുഷ്യൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഭൂമി പരന്നിരിക്കാൻ. പിന്നീട് മനുഷ്യൻ മനസ്സിലാക്കി എന്താണ്? ഭൂമി ഉരുണ്ടതാണ്, അതൊരു ഗ്ലോബാണ്. ഉരുണ്ടെന്ന് വെച്ചാൽ ഒരു പന്ത് പോലെ ഉരുണ്ടതല്ല, എന്നാലും ഒരു ഗ്ലോബാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി എങ്ങനെ? മനുഷ്യ എങ്ങനെ മനസ്സിലാക്കിയത്? നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് പരന്നാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞത് ഉരുണ്ടാണ്. എങ്ങനെ മനസ്സിലാക്കി? അതിന് മുമ്പ് ഇങ്ങനെ മനസ്സിലാക്കി സ്പേസിൽ പോയത് 10-40 കൊല്ലമായുള്ളത് മനുഷ്യ സ്പേസിൽ പോയിട്ട് അതിന് മുമ്പേ മനസ്സിലാക്കി ഭൂമി ഉരുണ്ടാണ്. പ്രധാനമായും കടൽ തീരത്ത് നിന്നിട്ട് ദൂരെ നിന്ന് വരുന്ന കപ്പലിനെ കാണുമ്പോൾ പഴയ കാലത്ത് മനസ്സിലായി ആദ്യം കപ്പലിന്റെ കൊടിമരം കാണും. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ സമുദ്രത്തിൽ ഒരു കർവുണ്ട്. ദൂരെ ആദ്യം കാണുന്ന എന്താണ്? കൊടിമരം, ഉയർന്ന കൊടിമരം. കൊടി കൊടിമരം അങ്ങനെ താവട്ട് താവട്ട് താവട്ട് കാണുമ്പം ഇതിങ്ങനെ ഒരു വളവിൽ നിന്ന് പൊങ്ങി വരികയാണ് ദൂരെ. അങ്ങനെയാണ് ആദ്യം അവർക്ക് മനസ്സിലായത് ഇതുപോലെയുള്ള ഇതൊരു ഉദാഹരണം. അപ്പോ ഇത് മനസ്സിലാക്കി എന്തുകൊണ്ട് മനസ്സിലാക്കി? അങ്ങനെ ഇതിനാണ് പറയുന്ന തെളിവ്. ഒരു തെളിവ് കിട്ടി അവർക്ക്. തെളിവാണിത്. എന്ത്? ദൂരെ നിന്ന് വരുന്ന ഈ കപ്പലിന്റെ കാഴ്ച. അവിടെ യുക്തിയും പ്രയോഗിച്ച്. അപ്പൊ തെളിവും യുക്തിയും കൂടെ ചേരുമ്പോഴാണ്, തെളിവും യുക്തിയും കൂടെ ചേർത്ത് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ഉരുണ്ട ഭൂമിയെ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ ഭൂമി ഉരുണ്ടിരിക്കുന്നതിന് അവർക്കൊരു തെളിവ് കിട്ടി. ഇതാണ് തെളിവ്, കപ്പലിന്റെ കാഴ്ച. അവസാന വരുമ്പോൾ കപ്പലിന്റെ വെള്ളത്തിന്റെ മേളിൽ പൊങ്ങി കിടക്കുന്ന ഭാഗം കാണാം. അത് അവസാനമേ കാണാൻ പറ്റും. അതുവരെ കാണുന്നത് അതും എങ്ങനെ കണ്ണുകൊണ്ട് കാണുകയല്ല, ഒരാദ്യം പഴയകാലത്തെ ദൂരദർശിനികൾ കൊഴലുകൾ വെച്ച് നോക്കിയാണ്. വളരെ വളരെ ദൂരെ എന്ത് കാണുന്നു? ഒരു കൊടിമരം. അപ്പോ ഇതിങ്ങനെ എന്തുകൊണ്ട് കാണുന്നു കൊടിമരത്തെ? അപ്പൊ പറയുന്നു വെള്ളത്തിന്റെ പ്രതലത്തിന് ഒരു വളമുണ്ടായത് ഉണ്ടായിരുന്നു ഇങ്ങനെ കാണും. അതാണ് യുക്തി. അപ്പൊ തെളിവും യുക്തിയും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാണുന്നത് കേവലം തെളിവ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ പലരും കണ്ടിരിക്കും, പക്ഷെ അവരെ യുക്തി പ്രയോഗിച്ചില്ലെങ്കിൽ അത് തെളിവാകത്തില്ല. യുക്തി പ്രയോഗിച്ചില്ലെങ്കിൽ തെളിവാകത്തില്ല. കാരണം പലരും കണ്ടവർക്ക് ആർക്കും ഇങ്ങനെ ഒരാശയം തോന്നിയിട്ടില്ല ഭൂമി ഉരുണ്ടാണ്. അപ്പൊ ഈ തെളിവിനെ യുക്തിയുമായിട്ട് ബന്ധിപ്പിച്ചപ്പോഴാണത്, ഭൂമിക്കൊരു കർവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ക്രമമായിട്ടുള്ള അനുഭവം ഉണ്ടാകൂ എന്നുള്ള യുക്തിയുടെ അവിടെ പ്രയോഗിച്ചു. അപ്പൊ തെളിവുണ്ട്, യുക്തി പ്രയോഗിച്ചില്ലെങ്കിൽ തെളിവില്ല. യുക്തിയുണ്ട്, തെളിവില്ലെങ്കിൽ അതിനെ കേവല യുക്തി എന്ന് പറയും. കേവലമായ യുക്തിയുണ്ട് ഭൂമി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണോ പറ്റാത്തത്? ഭൂമി ഉരുണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഭൗതികമായ യാഥാർത്ഥ്യമാണ്. ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? തെളിവും തെളിവിലെ യുക്തിയും പ്രയോഗിക്കും, രണ്ടും കൂടെ ചേർന്ന്. ആ തെളിവും യുക്തിയും പ്രയോഗിച്ചിട്ടാണ് ഭൂമി സഞ്ചരിക്കുന്നില്ല, സൂര്യൻ സഞ്ചരിക്കുന്നില്ല, ഭൂമിയാണ് സഞ്ചരിക്കുന്നത്, ചന്ദ്രനെന്ന സഞ്ചരിക്കുന്നുണ്ട്, ഭൂമിയാണ് അത് ഇറങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിടത്ത് ആദ്യം തെളിവും യുക്തിയും. അപ്പോ അതില്ലാതെ ഇരുന്നപ്പോ എന്താണ് ഗ്രഹണം എന്ന് പറഞ്ഞ പണ്ടെന്താ ധരിച്ചിരുന്നത്? ഇതൊരു പാമ്പ് വിഴുങ്ങുന്നു എന്നാണ്. പക്ഷേ അത് കാണുന്ന ഒരു വ്യക്തമായൊരു തെളിവാണ്. എന്താണ്? ഭൂമി നിശ്ചല സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു. പക്ഷെ അവിടെ യുക്തി ഉപയോഗിക്കാതിരുന്നിടത്തോളം കാലം മനുഷ്യൻ എന്ത് വിചാരിച്ചു? പാമ്പ് വിഴുങ്ങുന്നതാണ് എന്ന് വിചാരിച്ച് അതുകൊണ്ട് അന്ധവിശ്വാസമുണ്ടായി, ഒരുപാട് അന്ധവിശ്വാസമുണ്ടായി. എന്താണ്? പാമ്പ് വിഴുങ്ങുകയാണ്. അപ്പം അന്തരീക്ഷമൊക്കെ വിഷമയമാവും. അപ്പോൾ ഗ്രഹണ സമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊടിച്ചരം രോഗങ്ങളൊക്കെ ഉണ്ട്. അന്ധവിശ്വാസമൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? പാമ്പ് വിഴുങ്ങുന്നു അപ്പൊ അന്തരീക്ഷം മുഴുവൻ വിഷം വ്യാപിച്ചിരിക്കുകയാണ്. സൂര്യനെ തന്നെ വിഴുങ്ങുന്ന പാമ്പെന്ന് പറയുന്നത് എന്തോ വലിയ പാമ്പായിരിക്കുന്നത്. ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായി. ഇന്നും ആൾക്കാരെന്ത് ചെയ്യുന്നു, ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കില്ല. അത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതിന് വ്യക്തമായ തെളിവും യുക്തിയും ഉപയോഗിച്ച് ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുത്താലും ചെറിയ ക്ലാസ്സിലെ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്നാലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കില്ല. എന്തുകൊണ്ടത്? തലമുറ തലമുറകളായി നമ്മുടെ മനസ്സ് അവിടെ യുക്തി പ്രവർത്തിക്കത്തില്ല, തെളിവുവാനും വിഷയമാണ്. അതിനാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില മിഥ്യാധാരണകൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു പോകുന്നു. അതിനെതിരായി എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്നാലും എന്തൊക്കെ യുക്തി ചെയ്താലും ആ മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റും. അതൊരു മാനസികമായ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ഉറച്ചു പോയിരുന്നു. എങ്ങനെയോ അതെല്ലാവർക്കും വരുന്നില്ല, പലർക്കും അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെലൂഷൻ അടിയപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ അത് മാനസികമായ പ്രശ്നമാണ്. അത് മാറ്റിയെടുക്കാൻ അവർക്ക് വലിയ പ്രയാസമാണ്. അവർക്ക് ഇനി അറിയാതെ എങ്ങാനും ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഭയം വരും. ഭയം വന്നിട്ട് ദേഹത്തൊക്കെ ചൊറിയുന്നു എന്ന് തോന്നും. അതിനാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. വിഭ്രമ കാഴ്ചകളുണ്ടാവും. ഡെലൂഷനും ഹലൂസിനേഷനും രണ്ടും മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്താണ്, കേവല യുക്തി കൊണ്ട് ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഏത് ആധുനിക കാലത്ത് എന്താ ചെയ്യുന്നത്? തെളിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരീക്ഷണങ്ങൾ നടത്തുന്നത്. കണ്ടെത്തിയാൽ അത് തെളിവാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? കണ്ടെത്തി പല കാര്യങ്ങളും. കണ്ടെത്തിയാൽ അത് തെളിവാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? അവന്റെ യുക്തിയുടെ പ്രയോഗിക്കും. അപ്പൊ യുക്തിയും തെളിവും രണ്ടും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്നത്. അവിടെയാണ് പിന്നെ അനുഭവത്തിന്റെ സ്ഥാനം. കാരണം അനുഭവം ഭ്രാന്തിയാകും, അനുഭവത്തെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. അനുഭവമായോണ്ട് ശരി എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എവിടെ ഏത് സമയത്തും മനുഷ്യന് ഭ്രാന്തിയും ഡെലൂഷനും ഉണ്ടാവാം. ഈ പറയുന്ന വിപരീത ബുദ്ധി ഉണ്ടാവും. അപ്പോ തെളിവും യുക്തിയും കൂടി ചേർത്ത് അവൻ ചിന്തിച്ചിട്ട് ഇത് യഥാർത്ഥമായ അറിവാണെന്ന് തീരുമാനിക്കുന്നു. അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അവിടെയാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോ പ്രപഞ്ചം എന്താണ്, ഉത്പത്തിലേയങ്ങൾ എല്ലാം ഭ്രാന്തിയാണ് എന്നുള്ളതിന് യുക്തിയിലൂടെ നമുക്ക് ഒരുപാട് യുക്തികൾ പ്രയോഗിക്കാം. അതിന് ഒരു സിദ്ധാന്തമായി അംഗീകരിക്കും. ബ്രഹ്മസത്യം ജഗത് നിത്യം. എന്നിട്ട് ആ സിദ്ധാന്തത്തിന് അനുകൂലിക്കുന്ന ഒരുപാട് യുക്തികൾ കൊണ്ടുവരാം. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ സമർത്ഥിക്കാം. പിന്നെ യുക്തിയിലൂടെ ഉണ്ടാകുന്ന ഒരു അറിവ് ഉണ്ടാകുന്നു. പക്ഷെ അത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്നിങ്ങനെ ഉറപ്പിക്കും. ഉദാഹരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉദാഹരണം എന്ന് പറയുന്നത് തെളിവല്ല. ഉദാഹരണത്തിന്റെ പ്രത്യേകത എന്താണോ, ഉദാഹരണം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന നമ്മൾ എന്ത് ഉദാഹരണം കൊണ്ടുവരുന്നോ ആ ഉദാഹരണം ശരിയായിരിക്കും. ശരിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നു രജ്ജു സർപ്പം ഭ്രാന്തിയാണ്, ഭ്രാന്തിയാണ്, അത് ആർക്കും അഭിപ്രായ വ്യത്യാസം. രജ്ജു സർപ്പം ഭ്രാന്തി എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല. പക്ഷെ അത് തെളിവല്ല ഈ പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ്. പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് പറയുന്നത് രജ്ജുസർപ്പം ഭ്രാന്തിയാണ്. എല്ലാവരും സംഭവം പ്രപഞ്ചം ഭ്രാന്തിയാണെന്നുള്ളതിന് രജ്ജുസർപ്പം തെളിവല്ല. എന്തുകൊണ്ട്? അതായത് രജ്ജുസർപ്പം ഭ്രാന്തി എന്ന് പറയുന്നത് അത് കേവലം രജ്ജുസർപ്പത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. രജ്ജുസർപ്പം അല്ലാതെ അല്ലെങ്കിൽ അത്തരം ഭ്രാന്തികളല്ലാതെ ഉള്ള പ്രപഞ്ചാനുഭവങ്ങളിലൊന്നും എന്താണ് ഭ്രാന്തി അനുഭവമില്ല. രജ്ജുസർപ്പമോ അതുപോലെ എടുത്തു കാണിക്കുന്ന ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമേ എന്തുള്ളൂ ഭ്രാന്തിയുള്ളൂ. പ്രപഞ്ചാനുഭവം, ദൈനംദിന പ്രപഞ്ചാനുഭവം എന്ന് പറയുമ്പോൾ എന്താണ്? അത് സത്യാനുഭവം. ഇപ്പോ ഈ സത്യാനുഭവത്തിന് നേരെ വിരുദ്ധമാണെന്ത്? രജ്ജുസർപ്പഭ്രാന്തി. രജ്ജുസർപ്പഭ്രാന്തിക്ക് നേരെ വിരുദ്ധമാണെന്ത്? പ്രപഞ്ച സത്യത്വം. പരസ്പര വിരുദ്ധമായി അനുഭവങ്ങളാണ്. ഒന്ന് ഭ്രാന്തിയാണ്, മറ്റൊന്ന് യഥാർത്ഥമാണ്. അപ്പൊ പരസ്പര വിരുദ്ധമായ രണ്ട് അനുഭവങ്ങളിൽ ഒന്നിനെ വെച്ചുകൊണ്ട് മറ്റത് അതുപോലെ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമാണ്. ഒന്ന് മറ്റതുപോലെയാണെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും സമാനതകൾ വേണം. സമാനതകളുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇത് രണ്ടനുഭവങ്ങളെ എടുക്കുകയാണ്, ഒന്ന് ഭ്രാന്തി, മറ്റൊന്ന് യഥാർത്ഥം. ഈ രണ്ടനുഭവങ്ങളും തികച്ചും പരസ്പര വിരുദ്ധമാണ്. രണ്ടും പരസ്പര വിരുദ്ധമായിരിക്കുന്നതുകൊണ്ട് എന്താണ്, ഒന്ന് പോലെയാണ് മറ്റേതെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് പോലെയാണ് മറ്റേതെന്ന് പറയണമെങ്കിൽ രണ്ടും തമ്മിൽ സമാനത വേണം. അതുകൊണ്ട് രജ്ജസർപ്പ ഭ്രാന്തി ഉള്ളത് കൊണ്ട് ഈ ജഗത്ത് ഭ്രാന്തി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? യുക്തി കൊണ്ട്, കേവലമായ യുക്തി കൊണ്ട് എന്താണ് ഈ പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് സമർത്ഥിച്ചിട്ട് ആ യുക്തിക്ക് ഉദാഹരണമായിട്ട് രജ്ജുസർപ്പത്തെ കാണിക്കും ഇതുപോലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രജ്ജുസർപ്പം എന്ന് പറയുന്ന അത് ഒരിക്കലും തെളിവല്ല. എന്തുകൊണ്ട്? തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് സാമ്യത ഉള്ളതായിരിക്കും. ഏതുമായിട്ട്? ജഗത്തിന്റെ അനുഭവമായിട്ട് സമാനത ഉള്ളതായിരിക്കും. ഇത് രണ്ടും രണ്ട് തലത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പരസ്പര വിരുദ്ധമാണ്. പരസ്പര വിരുദ്ധമായിരിക്കുമ്പോൾ വിരുദ്ധമായ ഒന്നിനെ നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. തെളിവെന്ന് പറയുന്നത് വിരുദ്ധമായ ഒന്നിനെ, അതായത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുന്ന ഇവിടെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാ പരിശോധിക്കുന്നത്. ഒരു ജ്ഞാനിയുടെ കാഴ്ചപ്പാടെന്നും പറയണമെങ്കിൽ ഒരാള് പറയണം എന്താണ് ഇതെന്റെ സ്വന്തം കാഴ്ചപ്പാടെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഒരാൾ പറയണ എന്താ ഇതെന്റെ സ്വന്തം കാഴ്ചപ്പാട്. സ്വന്തം കാഴ്ചപ്പാടാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഉദാഹരണം നിങ്ങളിലൂടെ ബോധിപ്പിക്കുന്നത് യുക്തിക്കാണ് ഉദാഹരണം വേണ്ടി വരുന്നത്. ആ ഇവിടെ എന്ത് ചെയ്യുന്നു? യുക്തിയിലൂടെ തെളിയുന്ന സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ വേണ്ടി ഉദാഹരണത്തെടുക്കും. അല്ലെങ്കിൽ സിദ്ധാന്തം ഇന്നതാണെന്ന് പറയും. സിദ്ധാന്തം എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞൊരാൾക്ക് സ്വന്തം അനുഭവത്തെ സിദ്ധാന്തമായി അവതരിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സ്വന്തം അനുഭവം എന്ന് പറയുന്നത് അത് സ്വന്തം സിദ്ധാന്തമായി. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ അനുഭവത്തിനെല്ലാം വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. അത് കൊണ്ടാണ് അവിടെ യുക്തിയും ഉദാഹരണവും കൊണ്ട് മറ്റുള്ളവരുടെ അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യം സ്വന്തം അനുഭവം വെച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ എന്തോരും സ്വന്തം അനുഭവം എന്ന് പറയുന്നത് തനിക്ക് മാത്രമുള്ളതാണ്. ആര് പറഞ്ഞാലും എക്സ് ഓർ വൈ ആര് പറഞ്ഞാലും മറ്റുള്ളവരുടെ അനുഭവത്തിന് വിരുദ്ധമായൊരു അനുഭവമാണെങ്കിൽ മറ്റുള്ള എല്ലാവരുടെയും അനുഭവത്തിന് സർവ്വസാധാരണമായ മനുഷ്യന്റെ അനുഭവത്തിന് വിരുദ്ധമായൊരു അനുഭവമാണെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയുമ്പോൾ ഒരു കാര്യമേ അവർക്ക് പറയാൻ പറ്റും. എന്റെ അനുഭവം ഇതാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? എന്റെ അനുഭവം ഇതാണ്. അപ്പം മറ്റുള്ളവരുടെ വിശ്വാസമേ ആവശ്യപ്പെടാൻ പറ്റും. നിങ്ങൾ എന്റെ അനുഭവമാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടങ്ങനാ വരുന്നത്? പ്രപഞ്ചം എന്ന് പറയുന്ന എല്ലാവരുടെയും അനുഭവത്തിന്റെ മുമ്പിലുള്ള കാര്യമാണ്, എങ്കിലും ഒരു വ്യക്തിക്കുള്ള അനുഭവമല്ല. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന അനുഭവം, പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരുടെ അനുഭവത്തിനുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സോ വയ്യോ ഒരാൾ പറയുകയാണ് ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്റെ അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം പറയുകയാണ്. മറ്റുള്ള ആരുടെ അനുഭവമായിട്ടും അത് യോജിക്കുന്നില്ല. ഒന്നിൽ അയാൾ എന്ത് ചെയ്യണം? താൻ പറയുന്ന അനുഭവത്തിന് തെളിവും യുക്തിയും കൊണ്ടുവരണം. എന്നിട്ട് പറയണം ഇതാണ് എന്റെ തെളിവ്, ഇതാണ് എന്റെ യുക്തി, ഇന്നതാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ പറയുന്ന തെളിവും യുക്തിയും ബോധ്യപ്പെടുകയാണെങ്കിൽ അവരും അംഗീകരിക്കും. ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ അംഗീകരിക്കും. പറഞ്ഞതുകൊണ്ടും മറ്റുള്ളവരുടെ അനുഭവത്തിന് വിരുദ്ധമാണ്. പക്ഷെ അവരവിടെ അംഗീകരിക്കുന്ന എങ്ങനെ? തെളിവിലൂടെയും യുക്തിയിലൂടെയും അത് ബോധ്യപ്പെടുകയാണ്. നമ്മുടെ ഇപ്പോഴും നമ്മുടെ അനുഭവം എന്താണ്? ഭൂമി പരന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? ഒരാൾ നമ്മളെ വിശദീകരിച്ചു തരുമ്പോൾ തെളിവിലൂടെയും യുക്തിയിലൂടെയും നമുക്ക് ബോധ്യപ്പെടുകയാണ്, എന്ത് ഭൂമി ഉരുണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അനുഭവത്തിലെപ്പോഴും പരന്നില്ലിരിക്കുന്നു. നമ്മുടെ അനുഭവത്തെ സൂര്യപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരാൾ നമ്മളെ വിശദീകരിച്ചു തരുമ്പോൾ എന്ത് വരുന്നു? തെളിവും യുക്തിയും ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അംഗീകരിക്കുന്നു. അപ്പോൾ അത് അംഗീകരിക്കുന്നതിന് നമുക്ക് വിഷമമില്ല. എന്തുകൊണ്ട്? തെളിവും യുക്തിയും അവിടെ ഉണ്ട്. അപ്പൊ ഇത് ആര് പറഞ്ഞു എന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം. ഇത് ആരാ പറഞ്ഞത്? സൂര്യൻ എന്നാണ് നിശ്ചലമാണെന്ന് ആര് പറഞ്ഞു എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല. പിന്നെ എങ്ങനെയാണ് അവര് എങ്ങനെ പറയുന്നു എന്നുള്ളതിനാണ്. സൂര്യൻ നിശ്ചലമാണെന്നുള്ളതിന് അവരെന്ത് യുക്തി, എന്ത് തെളിവാണ് കാര്യം? അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും അംഗീകരിക്കും. ആർക്കും അത് അംഗീകരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പൊ അത് ഒന്ന്, അത് ഭൗതികമായ യാഥാർത്ഥ്യമാണ്. ഒന്ന്, രണ്ട്, അതിനെ വിശദമാക്കുന്നതിനുള്ള തെളിവും യുക്തിയും ഉണ്ട്. അത് ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. മനസ്സിലായോ? അപ്പോ പ്രപഞ്ചം മിഥ്യയാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് തെളിവും യുക്തിയും ഹാജരാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭൗതികമായ കാര്യമല്ല, ഭൗതിക യാഥാർത്ഥ്യമില്ല. ഭൗതിക യാഥാർത്ഥ്യമാണെങ്കിൽ തെളിവ് ഹാജരാക്കാൻ പറ്റും. പിന്നെ അവിടെ എന്ത് ഹാജരാക്കാൻ പറ്റുമോ? കേവലമായ യുക്തി. കേവല യുക്തി എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ സഹായിക്കുന്ന എന്തായിരിക്കും? ഉദാഹരണം, പ്രപഞ്ചത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചിട്ട് ഇതുപോലെ എന്ന് പറഞ്ഞ അവിടെ കേവല വാചോ യുക്തികൾ, വെർബൽ ലോജിക്കുകളും അങ്ങനെയുള്ള വാചിക യുക്തികൾ ഉപയോഗിച്ചിട്ട് ഇതിനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റും. അല്ല, ഇപ്പം പറയുന്നതാണ് പറയണം, എന്താണ് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നത്, എന്റെ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്താണ്? മറ്റുള്ളവർക്ക്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് ഒരിക്കലും ബോധ്യപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കും അത് ബോധ്യപ്പെടുത്തില്ല. എന്തുകൊണ്ട്? എന്റെ അനുഭവം എനിക്കേ ബോധ്യപ്പെടും. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയും, കൊണ്ട് സ്കൂളിൽ പോകാൻ മടിച്ചിട്ട് വീട്ടിൽ പറയുമല്ലോ വയറ്റ് വേദനയുണ്ടെന്ന്. എനിക്ക് വയറ്റ് വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അത് ബോധ്യപ്പെടൂ, വേറെ ആർക്കും അത് ബോധ്യപ്പെടത്തില്ല. ഒരാൾക്കും ബോധ്യപ്പെടത്തില്ല, ഒരു ഡോക്ടർക്ക് പോലും കണ്ടുപിടിക്കാൻ പ്രയാസം. അതെനിക്ക് മാത്രം ബോധ്യപ്പെടുന്ന, ഇനി മറ്റൊരാൾക്ക് അത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? അവിടെ തെളിവും യുക്തിയും വേണോ? എന്നാലും വേറൊരാൾക്ക് അത് ബോധ്യപ്പെടും. അപ്പോ ഈ പറയുന്നത് അതുകൊണ്ടൊരു കാര്യം സ്വന്തം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരിക്കലും അത് ബോധ്യപ്പെടത്തില്ല, അതെന്റെ മാത്രം അനുഭവമാണ്. സ്വന്തം അനുഭവമായിരിക്കും, എനിക്ക് വയറ്റ് വേദന എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവമായിരിക്കും, പക്ഷെ അതുകൊണ്ട് വിശേഷം. അപ്പോൾ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ അതിന് തെളിവും യുക്തിയും ഹാജരാക്കാം. പക്ഷേ വിഷയം ഭൗതികമല്ലെങ്കിലോ? ബ്രഹ്മസത്യം എന്ന് പറയുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യം അല്ല. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ പറ്റും. പക്ഷേ യുക്തി കൊണ്ടുവരാം, യുക്തിയും ഉദാഹരണം കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. അനുഭവം എന്ന് പറഞ്ഞാലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാം, പക്ഷെ വിശ്വസിച്ചു എന്ന് വിചാരിച്ച് ഇപ്പൊ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചു എനിക്ക് സ്വർഗം ബോധ്യപ്പെടും. വിശ്വസിക്കാനേ പറ്റും, എനിക്ക് സ്വയം അത് ബോധ്യപ്പെടുത്തില്ല. അതുപോലെ ബ്രഹ്മസത്യം ജഗന്മത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാം. ആ ഇയാൾ കള്ളം പറയുന്നതാണ്, പറയുന്നത് സത്യമായി എന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എനിക്കൊരിക്കലും ബോധ്യപ്പെടില്ല. എന്നെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പിന്നെ ഒരു രീതിയിലാണെന്ത്? യുക്തിയും ഉദാഹരണങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്താം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാക്യങ്ങൾ പ്രയോഗിക്കുന്നത്. ഈ വാക്യങ്ങൾ പ്രയോഗിക്കുന്നത് എന്തിനാണോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, അതിൽ ആ വാക്യങ്ങളിലൂടെയാണ് യുക്തി പ്രയോഗിക്കുന്നത്. വാക്യങ്ങളിലൂടെയാണ് ഉദാഹരണങ്ങളെ കാണിക്കുന്നത്, എല്ലാ വാക്യങ്ങളിലൂടെയാണ്. രജ്ജു സർപ്പവത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കേൾക്കുന്നതാണ് ബോധ്യപ്പെടുന്നത് എന്തായിരിക്കും? വാക്യത്തിന്റെ അർത്ഥജ്ഞാനമേ ബോധ്യപ്പെടും. വാക്യത്തിന്റെ അർത്ഥജ്ഞാനമേ ബോധ്യപ്പെടും, അതി കൂടുതലായ ഒരു ബോധ്യം ഉണ്ടാകും. മനസ്സിലായി? വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകും. അപ്പൊ ഞാൻ എനിക്ക് അറിയാം ബ്രഹ്മം സത്യമാണ് ജഗത്ത് മിഥ്യയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേട്ട് കേട്ട് വാക്യാർത്ഥം ഞാനും എനിക്കുണ്ടായി എന്നുള്ളതേ ഉള്ളൂ, അത് ഞാൻ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറം അതിലൊരു അറിവ് എന്ന് പറയുന്നതിന് യാതൊരു സാധ്യതയില്ല. മനസ്സിലാകും. പക്ഷെ അദ്വൈതികൾ എന്താ പറയുന്നത്? വാക്യത്തിൽ നിന്നാണ് ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നത്. ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് വാക്യത്തിൽ നിന്നാണ്, ഇതാണ് അവർ പറയുന്നത്. ഇത് അദ്വൈതികൾ മാത്രം സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് എവിടെ നിന്ന്? വാക്യത്തിൽ നിന്ന്. ഇതുപോലുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. ആ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ തന്നെ ജഗത്ത് മിഥ്യ എന്നുള്ള ജ്ഞാനവും ഉണ്ടാകും. അത് എങ്ങനെയുണ്ടാവും? യഥാർത്ഥമായി ഉണ്ടാവും, ഭ്രാന്തിയല്ല, യഥാർത്ഥമായി ഉണ്ടാവും എന്ന് പറയുന്നതാണ് എന്താണ് അത്? വാക്യാർത്ഥം ജ്ഞാനം തന്നെ, പക്ഷെ അത് യഥാർത്ഥമാണ്. അതിനവർ പറയുന്ന ഉദാഹരണമാണ് എന്ത്? അതാണ് ഉദാഹരണം പറയുന്നത്. ഞാൻ പറയണ പറഞ്ഞിട്ടുള്ളതാണ് അന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നു. അതാണോ? ഇതൊന്നും കേട്ടാൽ എന്താ മനസ്സിലിരിക്കാത്ത? ഞാൻ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ ഇരുന്ന് പറയാൻ തുടങ്ങിയതൊക്കെ? കുറെ വർഷം എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 7 വർഷമായി. 8 വർഷം. അപ്പൊ എന്റെ നല്ല പ്രായത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന വയസ്സായി 8 വർഷം. അതിന് പറയുന്ന ഉദാഹരണമാണ് ദശമസ്തോമസ്. ഒന്നും മനസ്സിലായ ഒരു അറിവും ഒരു വ്യക്തിയും നമുക്ക് സമയത്തിന് മനസ്സിൽ വന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഓർത്തു വെക്കേണ്ട കാര്യമില്ല, മനസ്സിലായാ ഒന്നും ഓർത്തു വെക്കണ്ട. ഓർത്തു വെച്ചാൽ മറന്നു. ഇതൊന്നും ഓർത്തു വെക്കുന്ന കാര്യമില്ല. ഇതൊക്കെ നമ്മൾ സംശയിക്കുന്ന കാര്യമാണ്, അല്ല ഒന്നും ഓർത്തു വയ്ക്കുന്ന. ഇതെല്ലാം കൂടെ ഓർത്തു വെച്ചു കഴിഞ്ഞാൽ എന്തുവരും? തലയ്ക്ക് പെരുപ്പുണ്ടാവും. ഒന്നും ഓർത്തു വയ്ക്കേണ്ട കാര്യമില്ല, നമ്മളത് സംശയിക്കും. അതൊന്നും അത് ഏകദേശം, എന്നാലും ഏകദേശം വരുമെന്നേ ഉള്ളൂ. ഇത് തന്നെ വേണം. ഏത്? ദശമസ് തോമസി. മറ്റൊന്നും അത്ര ശരിയാവും. ഏകദേശം എടുത്തു വരുമെന്നുള്ളത്. അതിലൂടെയാണ് ആ കാര്യം സമർത്ഥിക്കുന്നത്. എന്താണ് ബ്രഹ്മജ്ഞാനം? നിങ്ങളീ പറയുന്നത് പോലെ വെറും വാക്യാർത്ഥ ജ്ഞാനമല്ല, മറിച്ച് എന്താണോ ബ്രഹ്മത്തിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ്. ഏതുപോലെ ദശമസ് തുമസി എന്ന് പറയുന്നത് പോലെ ശങ്കരാചാര്യർ പറയുന്നതാണ്, അദ്വൈതികളെല്ലാം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ബ്രഹ്മജ്ഞാനം വാക്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും. അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് എന്ത്? ദശമ തോമസ്. ശരി.